3 പാദം 3 അധികരണം 5 സൂത്രം 12. പ്രിയശിരസ്ത്വാദി പ്രാപ്തിർ ഉപചയ അപചയോ ഹി ഭേദേ നന്നേവം സതി. പ്രിയശിരസ്ത്വാദിയോ വിധർമാ സർവേ സർവത്ര സംകീർത്തയേരൻ ബ്രഹ്മപുച്ഛം പ്രതിഷ്ഠായി അതുത്തരം പഠതി. പ്രിയശിരസ്ത്വാദി അപ്രാപ്തി ഉപചയ അപചയോ ഹി ഭേദേ. പൂർവസൂത്രത്തിൽ വ്യാഖ്യാനിച്ചു ആനന്ദം തുടങ്ങിയ ധർമ്മങ്ങൾ, ബ്രഹ്മധർമ്മങ്ങൾ. അത് ഒരു ശാഖയിൽ ആനന്ദം എന്ന് പറഞ്ഞു, മറ്റ് ശാഖകളിൽ ബ്രഹ്മത്തിൻ്റെ വിശേഷണങ്ങളായി ഇത് പറഞ്ഞിട്ടില്ലെങ്കിലും ഇവയെല്ലാം ഗ്രഹിക്കാമോ? സിദ്ധാന്തം ഗ്രഹിക്കാം. കാരണം ഇതെല്ലാം ബ്രഹ്മത്തിൽ കൽപ്പിത ധർമ്മങ്ങളാണ്. ബ്രഹ്മം നിർധർമ്മകമാണ്. ഈ ശബ്ദ വാച്യമായിട്ടല്ല ഗ്രഹിക്കേണ്ടത്, ബ്രഹ്മത്തെ ഇതിൻ്റെ ലക്ഷ്യമായിട്ടാണ്. അതുകൊണ്ട് വികൽപ്പങ്ങൾ, ഏതെല്ലാം തരത്തിൽ സംഭവിക്കാമോ അതിനെല്ലാം നിരാകരിക്കുന്നതിന് വേണ്ടി ആണ് ഇത്തരം വിശേഷണങ്ങളെ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് വികൽപ്പങ്ങളെ നിരാകരിക്കുന്നതിന് എത്രമാത്രം സമയം ഞാൻ ആവശ്യമുണ്ടോ അതിനനുസരിച്ച് വികൽപ്പങ്ങളെ ബാധിക്കുന്നതിന് വേണ്ടി ബ്രഹ്മം വിശേഷമായിരിക്കുകയും ഈ പറയുന്ന വിശേഷണങ്ങളെല്ലാം ഏത് ഭാഗത്തും ഗ്രഹിക്കാം. അങ്ങനെ വരുമ്പോൾ അവിടെ ചോദിക്കുന്നു, അങ്ങനെയാണെങ്കിൽ തൈത്തിരിയത്തിൽ കോശങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അത് വിശദമായി മുമ്പ് ചർച്ച ചെയ്തതാണ്. തസ്യ പ്രിയമേവ ശിരഹ മുദോ ദക്ഷിണപക്ഷ പ്രമോദ ഉത്തരപക്ഷ ആനന്ദ ആത്മ. പ്രിയം, മോദം, പ്രമോദം, ആനന്ദം ഇങ്ങനെ പറയുന്നു. അപ്പൊ ഇവയെയും ഇതുപോലെ സർവത്ര ഗ്രഹിക്കാം. സർവത്ര എന്ന് പറയുമ്പോൾ മറ്റ് വേദശാഖകളിൽ ബ്രഹ്മത്തെക്കുറിച്ച് പറയുന്നിടത്ത് ഇവയെല്ലാം ഗ്രഹിക്കാമോ ആണ്. പറയാത്തടത്തും ഗ്രഹിക്കാമോ? നല്ല വസതി. പ്രിയശിരസ്ത്വാദിയോ വിധർമ്മ, പ്രിയശിരസ്ത്വാദി ധർമ്മങ്ങൾ സർവേ സർവത്ര സങ്കീര്യേരൻ. സർവത്ര സംഗ്രഹിക്കാം, സർവത്ര ഗ്രഹിക്കാം. സങ്കീർണമായിരിക്കുക എന്ന് പറഞ്ഞാൽ ധർമ്മങ്ങളെല്ലാം എല്ലാ സ്ഥലത്തും പറയാത്തടത്തും അനുഗ്രഹിക്കുക. ബ്രഹ്മത്തെ ഇത്തരം വിശേഷങ്ങളോടുകൂടി തന്നെ ഗ്രഹിക്കുക. സച്ചിദാനന്ദം എന്ന് ഗ്രഹിക്കുന്ന പോലെ പ്രിയമോദ പ്രമോദാനന്ദം ഇങ്ങനെ ഗ്രഹിക്കാമോ എന്നാണ്. തഥാഹി വിശദീകരിച്ച് ദൈത്തരീയകെ ആനന്ദമയം ആത്മാനം പ്രക്രമ്യാംഗനായത് ആനന്ദമയമായ ആത്മാവിനെ കുറിച്ച് പറയാൻ ആരംഭിച്ചിട്ട് പറയുന്നു. തസ്സി പ്രിയമേവ ശിരഃ, പ്രിയം ശിരസ് പ്രിയമാണ് മോദം, ദക്ഷിണപക്ഷമാണ് പ്രമോദം, ഉത്തരപക്ഷമാണ് ആനന്ദമാണ് ബ്രഹ്മഭുജം പ്രതിഷ്ഠ ഇതി. അത് ഉത്തരം പഠതി സമാനം പറയുന്നു. പ്രിയശിരസ്വാദി അപ്രാപ്തി ഉപചയ അപചയോ ഹി ഭേദേ. പുരീശിരസ്വാധീനം ധർമാണം തൈത്തിരിയക ആമ്നാദാന നാസ്തി അന്യത്ര പ്രാപ്തി. അത് സച്ചിദാനന്ദം ബ്രഹ്മം എന്ന് പറയും പോലെയല്ല, നിർവിജ്ഞാനം ആനന്ദം ബ്രഹ്മം എന്ന് പറയുന്ന പോലെയല്ല, നിത്യം ജ്ഞാനം എന്നും പറയുന്ന പോലെയല്ല. അവിടെ ബ്രഹ്മവിശേഷണമായി എല്ലാം ഗ്രഹിക്കാം, പക്ഷേ പ്രിയമോദ പ്രമോദാനന്ദങ്ങൾ എന്ന് പറയുന്നത് അതുപോലെ ഗ്രഹിക്കുന്നില്ല എല്ലായിടത്തും. ആണ് പ്രിയശിരസ്വാധീനം ധർമാണം തൈത്തിരിയക അമ്നാദാന. തൈത്തിരിയത്തിൽ അമ്നാദങ്ങളാണ് അവിടെ പറഞ്ഞിരിക്കുന്നവ. നാസ്തി അന്യത്ര പ്രാപ്തി, മറ്റു സ്ഥലത്തുനിന്നും അത് ഗ്രഹിക്കാൻ പാടില്ല, അത് അവിടേക്ക് വേണ്ടി മാത്രം. എന്തുകൊണ്ട്? കാരണം പ്രിയം മോദ പ്രമോദ ആനന്ദേ പരസ്പരാപേക്ഷയ ഭോക്തന്തരാപേക്ഷയാച ഉപചിത അപചിത രൂപ ഉപലഭ്യന്തി. പ്രിയാദകളെ കുറിച്ച് പറയുന്നത് ഇത് പരസ്പര അപേക്ഷിതമാണ്. ഓരോ ഭോക്താക്കളിലും പ്രിയമോദ പ്രമോദങ്ങൾ വ്യത്യസ്തമായിരിക്കും. ഒരു ഉദാഹരണം പറയും, പുത്രദർശന സുഖം പ്രിയം. പുത്രദർശനം കൊണ്ടുവരുന്ന സുഖത്തെ, ഒരു വസ്തുവിൻ്റെ ദർശനം കൊണ്ടുവരുന്ന സുഖത്തെ പ്രിയം എന്ന് പറയാം. വാർത്ത കൊണ്ടുവരുന്ന ആനന്ദമാണിതെല്ലാം, അത് മോദമാണ്. പിന്നെ ആ പുത്രൻ്റെ അഭിവൃദ്ധിയിലും മറ്റും പ്രമോദം. ഇങ്ങനെ ഇത്തരത്തിൽ താരതമ്യമുള്ളവയാണ്, ഒന്നല്ല. ആനന്ദം എന്ന് പറയുമ്പോൾ അവിടെ ജഡത്വ ഭ്രാന്തിയെ നിരാകരിക്കുന്നതിന് വേണ്ടി പറഞ്ഞതാണ്. അത് ബ്രഹ്മ സ്വരൂപത്തെ ബോധിപ്പിക്കാൻ പറഞ്ഞിട്ട് അവിടെ നിരതിശയമായ തത്വത്തെ ബോധിപ്പിക്കാനാണ് ആനന്ദശബ്ദം ഉപയോഗിച്ചത്. മറിച്ച് സാദിശയമായ ഏതെങ്കിലും ധർമ്മത്തെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടില്ല. ഇപ്പോൾ പ്രിയമോദ പ്രമോദങ്ങൾ അങ്ങനെയല്ല, അന്ധകരണ വികാരങ്ങൾ. അതൊരു വസ്തുവിൻ്റെ ജ്ഞാനം പ്രാപ്തി, പിന്നെ അതിൻ്റെ അനുഭവം, അതിൻ്റെ വിശേഷതകൾ എല്ലാം അറിയുന്നത് കൊണ്ട് അനുകൂലമായ ഇഷ്ടമായ വസ്തുക്കളിൽ ഉണ്ടാകുന്ന വികാരങ്ങളാണ്, മാനസിക വികാരങ്ങളാണ് കൊണ്ട് പറയുന്നത്. ബ്രഹ്മധർമ്മം എന്ന് പറഞ്ഞു ബ്രഹ്മവിശേഷണങ്ങളല്ലാതെ. ഉദാഹരണമായിട്ടുള്ള പറഞ്ഞു പുത്രദർശനം. പഴയകാലത്ത് വേദത്തിലും സ്മൃതികളിലും എല്ലായിടത്തും പുത്ര ലബ്ധി വളരെ ആനന്ദത്തെ ഉണ്ടാക്കുന്നതാണ്. പുത്രി ലബ്ധിയിൽ അത്ര വലിയ ആനന്ദമൊന്നുമില്ല. അത് പ്രത്യേകം എവിടെയൊക്കെ പറയുന്ന അവിടെയൊക്കെ പുത്രന്റെ ലബ്ധിയിലാണ് ആനന്ദം മുഴുവൻ വരുന്നത്. പണ്ടത്തെ അന്നത്തെ ഒരു കാഴ്ചപ്പാടായിരുന്നു, പുത്രനാണെങ്കിൽ വരവ്, പുത്രിയാണെങ്കിൽ ചെലവ്. അതുകൊണ്ടാണ് പുത്രലബ്ധിയിൽ ഒരുപാട് ആനന്ദം വരുന്നത്. പിന്നെ അന്നത്തെ സംസ്കാരമനുസരിച്ച് സ്മാർത്ഥ ശ്രൗത കർമ്മങ്ങളെല്ലാം ചെയ്യാൻ പുത്രനാണ്. അന്നത്തെ ത്രൈവർണിക സമ്പ്രദായമനുസരിച്ച് പുത്രനാണ് അതിനെല്ലാം അധികാരി. അപ്പോൾ പുത്രൻ വന്നു കഴിഞ്ഞാൽ അവൻ വേദം അധ്യയനം ചെയ്യും. വേദാധ്യയനം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അവൻ വൈദിക കർമ്മങ്ങൾ അനുഷ്ഠിക്കും, പ്രത്യേകിച്ചും പൗരോഹിത്യം. അതിൽ നിന്ന് വരവുണ്ടാകും, കുടുംബത്തിന് അഭിവൃദ്ധി ഉണ്ടാകും. മരണശേഷം പിതൃക്കൾക്ക് അവൻ കർമ്മം ചെയ്ത് പുണ്യത്തെ കൊടുക്കും. ഇങ്ങനെയുള്ള ഒരുപാട് ഇടപാടുകൾ പുത്രനെ കൊണ്ട് സാധിക്കും. അതുകൊണ്ടാണ് പുത്ര ദർശനം ഉദാഹരണമായിട്ടുകൂടെ എടുക്കുന്നത്. സർവത്ര അങ്ങനെയാണ്. ഒരു സ്ഥലത്ത് നിങ്ങൾ വേദമോ സ്മൃതികളോ എല്ലാം എടുത്ത് പരിശോധിച്ചു, എവിടെയെങ്കിലും പുത്രി ദർശനം സുഖം വരുന്നതായിട്ട് പറയും. ഒരു ദർശനത്തിനത് ചർച്ച ചെയ്തില്ല. എല്ലായിടത്ത് പുത്രദർശനമാണ്. പഴയകാലത്തെ കാഴ്ചപ്പാട്, അത് ശരിയോ തെറ്റോ നല്ലതോ ചീത്തയോ എന്ന് നിങ്ങൾ തീരുമാനിച്ചോളൂ. അങ്ങനെ ആയിരുന്നു എന്ന് ഞാൻ പറയുന്നു. നാസ്തി അന്യത്ര പ്രാപ്തി. അപ്പൊ തൈത്തിരിയത്തിൽ പറയുന്നവയൊന്നും അന്യത്ര പ്രാപ്തി ഇല്ലാത്തതിന് കാരണമാണ് പറഞ്ഞത്. കാരണം എന്തുകൊണ്ടാണ്? പ്രിയം മോദ പ്രമോദ അന്തിത്തിരെ പരസ്പരാപേക്ഷയാ ഭോക്തൃന്ദ്ര അപേക്ഷയാ. ഇതെല്ലാം വികാരങ്ങളല്ലേ? ഒന്നിനെ അപേക്ഷിച്ച് മറ്റൊന്ന്, ഒരു വസ്തുവിനെ കുറിച്ച്, അനുകൂലമായ വസ്തുവിനെ കുറിച്ച് അറിയുമ്പോൾ ഒരാനന്ദം, ആനന്ദത്തെ അപേക്ഷിച്ച് അത് പ്രാപിക്കുമ്പോൾ കൂടുതൽ ആനന്ദം വരും. ആണ് പരസ്പര അപേക്ഷ. അത് തന്നെ ഓരോ ഭോക്താക്കളിലും പ്രത്യേകമായി ഒരേ ഒരു വസ്തു തന്നെ ഒരു ഭോക്താവിൽ കൊടുക്കുന്ന ആനന്ദമല്ല മറ്റൊരു ഭോക്താവിൽ കൊടുക്കുന്നു. അതുകൊണ്ട് ഭോക്തരന്തരപേക്ഷയാച ഉപചിത അപചിത രൂപ, അത് വർദ്ധിക്കുകയും കുറയുകയും ചെയ്യുന്നു, കൂടുകയും കുറയുകയും ചെയ്യുന്നു. ഉപലഭ്യത്തെ ഉപചയ അപചയോച്ച സതിഭേദേ സംഭവത. ഈ വൃദ്ധിക്ഷയങ്ങൾ ഭേദമുള്ളിടത്തെ സംഭവിക്കും. ഇത് ഏകമായിരിക്കുന്ന അദ്വൈതമായിരിക്കുന്ന ബ്രഹ്മത്തെക്കുറിച്ച് പറയുന്നതല്ല. പ്രമോദ പ്രമോദങ്ങളൊന്നും ഇപ്പം ഭേദമില്ല. ഇത് ഭേദമുള്ള ഒന്നിനെ കുറിച്ച് പറയുന്നു. ഇത് കോശങ്ങള് കോശധർമ്മങ്ങളാണ് പറയുന്നത്, ബ്രഹ്മധർമ്മങ്ങൾ അല്ല. സാധിശയമായിരിക്കുന്ന ഈ സുഖാദി അനുഭവങ്ങളൊന്നും തന്നെ ബ്രഹ്മധർമ്മമല്ല. അത് ഒരു പ്രധാനപ്പെട്ട കാര്യം. ചിലർ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നുണ്ടോ? ഞാൻ ബ്രഹ്മത്തിൻ്റെ ആനന്ദത്തെ അനുഭവിച്ചു എന്നല്ല, അവിടെ അനുഭവിക്കുന്നതെല്ലാം കോശധർമ്മങ്ങളാണ്. അല്ല ബ്രഹ്മ ധർമ്മത്തെ ഒന്നുമല്ല. ബ്രഹ്മത്തിൽ അങ്ങനെ ആനന്ദത്തിൻ്റെ ഡെപ്പോസിറ്റ് ഒന്നും എടുത്ത് അനുഭവിക്കുക, കോശങ്ങളിലാണ്. എന്തുകൊണ്ടില്ല? അത് നിരതിശയമാണ്, നിർധർമ്മകമാണ്, നിരപേക്ഷമാണ്. അപ്പോൾ സാപേക്ഷമായ ഭോക്തരങ്ങളെ അപേക്ഷിക്കുന്നതാണ് ഇവിടെ ഭാഷകാരണം. അനുഭവങ്ങളെല്ലാം ഭോക്താവിനെ ആശ്രയിക്കുന്നതാണ്. ഏതനുഭവമായാലും അനുഭവിക്കുന്നവനെ ആശ്രയിക്കുന്നതാണ്. അപ്പോൾ തത്വമാണെങ്കിലോ ഭോക്താവല്ല, അവിടെ ഭോക്തൃത്വമില്ല. അപ്പോൾ പിന്നെ എങ്ങനെയാണ് നിങ്ങൾ ബ്രഹ്മത്തിൻ്റെ ആനന്ദത്തെ അനുഭവിക്കുന്നു? പറയാനും കേൾക്കാനും കൊള്ളാം, പറഞ്ഞ് സൂചിക്കാനും കേട്ട് സൂചിക്കാനും കൊള്ളാം, അത്രയേ ഉള്ളൂ. പല കാര്യങ്ങളും അങ്ങനെയാണ്, നമ്മൾ പറഞ്ഞും കേട്ടുമൊക്കെ സൂചിക്കുന്ന വാസ്തവമായിട്ടൊന്നും ഒരു ബന്ധവും കാണത്തില്ല. ദോഷമുണ്ട്, കാരണം എല്ലാം ബ്രഹ്മമാണ്. ആനന്ദത്വം മാത്രം എന്തിനൊഴിവാണ്? അതായത് നമ്മൾ എത്രയോ തവണ ചർച്ച ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ എല്ലാത്തിനെയും മായയായിട്ടെടുക്കാം, അല്ലെങ്കിൽ എല്ലാത്തിനെയും സത്യമായിട്ട് കൊടുക്കാം, രണ്ടായാലും ശരി. അതാണ് അടുത്ത് പറയുന്നത്, നിർഭേദം ബ്രഹ്മ ഏകമേവ അദ്വിതീയം ഇത്യാദി ശ്രുതി. ഏകമേവ അദ്വിതീയം എന്ന് പറയുമ്പോൾ പിന്നെ രണ്ടാമതൊന്നുമില്ലല്ലോ, പിന്നെ എന്തിനാ ആനന്ദത്തെ മാറ്റി നിർത്തുന്നത്? ആനന്ദത്തെ മാറ്റി നിർത്തേണ്ട കാര്യമില്ല. നിർഭേദം ബ്രഹ്മ, ബ്രഹ്മത്തിൽ സ്വയം ഭേദമില്ല, ബ്രഹ്മത്തിൽ നിന്ന് ഭിന്നമായി ഒന്നുമില്ല. ബ്രഹ്മത്തിൽ നിന്ന് ഭിന്നമായ ഒന്നുമില്ലെങ്കിൽ പിന്നെ ബ്രഹ്മത്തിൽ നിന്ന് ഭിന്നമായ ആനന്ദമുണ്ട്? ഒന്നുമില്ല. ഇത്യാദി ശ്രദ്ധിക്കുക. പിന്നെ അത് നിഷേധിക്കുന്നത് എന്താണ്? അങ്ങനെ പറയുന്നിടത്താണ് ഞാൻ ബ്രഹ്മ ആനന്ദത്തെ അനുഭവിക്കുന്നു എന്നൊക്കെ പറയുന്നിടത്താണ്. ബ്രഹ്മ പ്രമോദാർണവം സമാധിഷ ലഭതേ എന്നൊക്കെ ചിലര് അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നു. അങ്ങനെ പറയുന്നിടത്താണ് ഇവിടെ തമാശയാണ്. തമ്പൂലത്തെ ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, തമ്പൂലദ്വയം ആസനഞ്ചലഭതേ യത് കാണ്യുപദേശ്വര. കന്യാകുജത്തില് രാജാവിൽ നിന്ന് രണ്ട് താമ്പൂലവും ഒരാസനവും എനിക്ക് കിട്ടിയിട്ടുണ്ട്, ഇരിപ്പിടം. എന്ന് വെച്ചാൽ അന്നത്തെ പത്മവിഭൂഷണും പിന്നെ അതിൻ്റെ മേലുള്ള എന്താണ് പരമവീര ഔര്യ ചക്രവും, ഇതാണ് ഈ പറയുന്ന സാധനം. ഇത് രണ്ടും എനിക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് വളരെ അഭിമാനത്തോടുകൂടി പറഞ്ഞിട്ടാണ് അടുത്ത് പറയുന്നത്, ഞാൻ സമാധിയിൽ ബ്രഹ്മ പ്രമോദാർണം അതനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പരമവീര്യ ശൗരി ചക്രവും ഈ ബ്രഹ്മ പ്രമോദാർണവും കൂടെ എങ്ങനെ പൊരുത്തപ്പെടുന്നു? ബ്രഹ്മ പ്രമോദാർണവത്തിൽ പിന്നെ ഈ വീര്യ ശൗര്യ ചക്രത്തിനെന്താ വില? രണ്ടും കൂടെ എങ്ങനെയാ ശരിയാകുന്നു? അപ്പൊ പറയുന്നത് തന്നെ മനസ്സിലാക്കും. കാര്യമില്ല. നിർഭേദം ബ്രഹ്മ, ബ്രഹ്മം ഭേദരഹിതമാണ്. അവിടെ ഈ പ്രിയം മോദം പ്രമോദം ആനന്ദം, ഇനി ആനന്ദത്തെ അംഗീകരിക്കുന്നിടത്ത് തന്നെ എന്താ പറയുന്നത്? അത് ബ്രഹ്മത്തിൽ ഭേദത്തെ ഉണ്ടാകുന്ന ഒന്നല്ല, അതെല്ലാം ലക്ഷ്യമായി ബ്രഹ്മത്തെ ബോധിപ്പിക്കുന്ന വാച്യമായിട്ട് നചേതേ ത്രീശ്വരസ്ഥോ ബ്രഹ്മധർമ്മ കോശധർമാസ്തു ഏതേ ഉപദിഷ്ടം അസ്മാഭിഹി. ഈ പ്രിയ ശിരസ്ഥാദികൾ മുമ്പ് പറഞ്ഞല്ലോ, തസ്യ പ്രിയമേവ ശിര മോദോ ദക്ഷിണപക്ഷ പ്രമോദോ ഉത്തരപക്ഷ. ഈ സംഗതികളെല്ലാം ഏതെന്ന ബ്രഹ്മധർമ്മ, ഇതൊന്നും ബ്രഹ്മധർമ്മമല്ല. ബ്രഹ്മത്തിലിങ്ങനെയുള്ള മോദം പ്രമോദം ആനന്ദം ഇങ്ങനെയുള്ള ധർമ്മങ്ങളൊന്നും ബ്രഹ്മത്തിലില്ല. കോശധർമാസ്തു ഇതി, ആ കോശധർമ്മങ്ങളെന്ന് പറയും. ഇതെല്ലാം ബ്രഹ്മബാഹ്യമായ വസ്തുക്കളാണ്. സുഖമായാലും ദുഃഖമായാലും കോശത്തിലുണ്ടെന്ന് പറഞ്ഞാൽ ശരിയാണ്. വിധിപതിഷ്ഠം അസ്മാഭി, അത് ഞാനങ്ങനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട് എന്നാണ്. മുമ്പ് മുൻഭാഗങ്ങളല്ല, അതെല്ലാം വിശദീകരിച്ച കാര്യമാണ്. ഉണ്ടാവുന്ന ബ്രഹ്മത്തിനോട് കൂടി ചേർക്കുന്നില്ല. ആനന്ദമയോ അഭ്യാസാദിത്യത്ര, ഒന്നാം അധ്യായത്തിൽ ഒന്നാം പാദത്തിൽ തന്നെ ആനന്ദമായ അധികരണത്തിൽ ഈ വിഷയം ചർച്ച ചെയ്തതാണ്. അപേക്ഷ പരസ്മരം ബ്രഹ്മണി ചിത്ത അവതാര ഉപായ മാത്രത്വേന ഏതേ പരികല്പ്യന്തേന ദൃഷ്ടവ്യത്വേന. ഉപനിഷത് ഭാഷ്യത്തിൽ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടെന്നുള്ളത് ബ്രഹ്മസൂത്രത്തിന്റെ ഭാഷത്തിൽ പറയും ഇല്ലല്ലേ? എങ്ങനെ ഉപദിഷ്ടം അസ്മാഭിഹി എന്ന് പറയുമ്പോൾ ബ്രഹ്മസൂത്ര ഭാഷ്യത്തിൽ തന്നെ എന്നെടുക്കണം അല്ലേ? അല്ലാണ്ട് ഉപനിഷത് ഭാഷ്യത്തിൽ ആനന്ദമയോ അഭ്യാസാദിത്യത്ര അത് വേറെ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇത് സൂത്രം അങ്ങനെ റെഫർ ചെയ്യില്ലല്ലോ, ഉപനിഷത് ഭാഷ്യത്തിലേക്ക് ഇതിൽ റെഫർ ചെയ്യില്ല അല്ലേ? ഇല്ല. ആനന്ദമയോ അഭ്യാസ ഒരു തെളിവുമില്ല. അങ്ങനെയില്ല, എല്ലായിടത്തും പൂർവസൂത്രങ്ങളിൽ അങ്ങനെ പരാമർശിച്ചിട്ടുണ്ട്. തെളിവില്ലാന്ന് മാത്രമല്ല, ചില ഭാഗങ്ങളിൽ അതൊന്നാം അധ്യായത്തിൽ തന്നെ അപശൂദ്രാധികരണത്തിന് മുമ്പ് തന്നെ വന്നിരുന്ന സ്ഥലങ്ങളിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. അതായത് ഉപനിഷത് ഭാഷ്യവും അവിടെ ഭാഷത്തെ വ്യാഖ്യാനവും ബ്രഹ്മസൂത്രത്തെ വ്യാഖ്യാനവും തമ്മിൽ വ്യത്യാസമുണ്ട്. അങ്ങനെയും കാണുന്നുണ്ട്. അങ്ങനെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ ഭാഷ്യങ്ങളെല്ലാം എഴുതിയത് ഒരാളാണെന്നുള്ളത് തെളിവൊന്നുമില്ല. മാത്രമല്ല, അങ്ങനെ സൂക്ഷ്മമായി പരിശോധിച്ച ഒരാളല്ല എന്നും തോന്നും. അങ്ങനെയുണ്ട്, ശൈലിയിലും വ്യത്യാസമുണ്ട്. ഇപ്പൊ ഗീതാഭാഷ്യത്തിന്റെ ഒരു രീതി അത് ബൃഹദാരണ്യ ഉപനിഷത്തിന്റെ ഭാഷയിൽ കാണുന്നില്ല, വേറെ രീതിയാണ്, ശൈലിയിലും വ്യത്യാസം. അപ്പൊ അങ്ങനെ വിശ്വസിച്ചു പോരുന്നു. പിന്നെ എന്തുകൊണ്ട് ഒന്നാണെന്ന് പറയുന്നു? സിദ്ധാന്തം ആ എല്ലായിടത്തും അദ്വൈത ഭാഷ്യമാണ്. അതുകൊണ്ടാണ് ഈ പത്ത് വംശത്തിൽ പെടാത്ത ഒരു വംശത്തിന്റെ ഭാഷ്യം. പതിനൊന്നാമത്തെ മനുഷ്യത്തിന്റെ ഭാഷയും ശങ്കരാചാര്യരുടേതായിട്ടുണ്ട്. പക്ഷെ ദശോപനിഷത്തെന്ന് പറയുമ്പോൾ അതിനുൾപ്പെടുത്താൻ പറ്റുന്നുണ്ട്, ആരും ഉൾപ്പെടുത്തുന്നുണ്ട്. അതൊരു പനിഷത്താണ്. ഏതാണ് ആ അതിന്റെ മന്ത്രങ്ങൾ ധാരാളം ഭാഷകാരൻ പല സ്ഥലത്തും ഉദ്ധരിക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ ഭാഷയത്തെ ശങ്കരഭാഷ്യം അനുസരിക്കുന്ന പ്രധാന കാരണം അവിടെ യോഗത്തിന് അമിതമായ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. മറ്റൊരു സ്ഥലത്തും ഭാഷകാരൻ അത് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് അതിനെ മാറ്റി നിർത്തിയിരിക്കുന്നത്. അതുപോലെ മറ്റു ഉപനിഷത് ഭാഷകളെ അപേക്ഷിച്ച് വളരെ വ്യത്യസ്തമാണ് ബൃഹദാരണ്യ ഭാഷ. വളരെ വ്യത്യാസമുണ്ട്. ഈശാവാസ്യ ഉപനിഷത്തിന്റെയും കഠോപനിഷത്തിന്റെയും ഭാഷ്യം എഴുതിയ ആള് തന്നെയാണ് ബൃഹദാരണ്യ ഭാഷ എഴുതിയത് എന്നുള്ളത് അദ്വൈത സിദ്ധാന്തം എന്നുള്ള നിലയ്ക്ക് അംഗീകരിക്കാം എന്നുള്ളത്. അല്ലാതെ സ്വീകരിക്കാൻ പ്രയാസമാണ്. കാരണം അങ്ങനെയാണെങ്കിൽ അദ്വൈതപരമായ എത്രയോ ഗ്രന്ഥങ്ങളുണ്ട്, എത്രയോ പേർ എഴുതിയിരിക്കുന്നു, അതെല്ലാം ഭാഷ്യകാരന്റെ മേൽ വയ്ക്കാൻ പറ്റും. എന്നാലും അതൊക്കെ ഒരു വിശ്വാസം, ഒരു സമ്പ്രദായം അങ്ങനെ സ്വീകരിച്ചിരിക്കുന്നു. ഇവിടെ സ്പഷ്ടമായി പറയുന്നു ആനന്ദമയോ അഭ്യാസ, അവിടെ ഞാൻ വിശദീകരിച്ചു. എന്നാൽ പിന്നെ ഇവിടെ പറഞ്ഞൂടെ, ഞാൻ അവിടെയും വിശദീകരിച്ചിട്ടുണ്ട് തൈത്തിരിയത്തിൽ അത് പറയുന്നില്ല. അഭിച്ച പരസ്മ ബ്രഹ്മണി ചിത്ത അവതാരായ ഉപായ മാത്രത്വേന ഏതേ പരികല്പ്യന്തേന ദൃഷ്ടവ്യത്വേന. പ്രധാനമായൊരു കാര്യമാണ് ഒന്ന് ദൃഷ്ടവ്യത്വം, മറ്റൊന്ന് ഉപാസ്യത്വം. ദൃഷ്ടവ്യത്വം എന്ന് വെച്ചാൽ ജ്ഞേയത്വം. ഉപാസ്യമായ ബ്രഹ്മവും ജ്ഞേയമായ ബ്രഹ്മവും. ഇപ്പൊ ഉപാസ്യമായ ബ്രഹ്മത്തെ സംബന്ധിച്ച് പറയുന്ന കാര്യങ്ങളും പലതും പറയും, അതെല്ലാം ജ്ഞേയമായ ബ്രഹ്മത്തെ സംബന്ധിച്ച് പറയേണ്ട കാര്യം ഇല്ല. രണ്ടും രണ്ടാണ്. എന്നുവെച്ചാൽ ഉപാസനയ്ക്ക് വേണ്ടി നിർദ്ദേശിക്കുന്ന ധർമ്മങ്ങൾ വേറെ, ജ്ഞാനത്തിന് വേണ്ടി പറയുന്ന കാര്യങ്ങൾ വേറെ. സത്യം, ജ്ഞാനം, അനന്തം, ബ്രഹ്മ എന്നെല്ലാം പറയുന്നു ജ്ഞാനത്തിന് വേണ്ടിയിട്ടാണ്. പ്രിയമോദാദികളെ കുറിച്ച് പറയുന്നത് ഉപാസനയ്ക്ക് വേണ്ടിയിട്ടാണ്. അത് അതിനെ എന്നോട് പറഞ്ഞ് ചിത്താവതാരം എന്ന് പറയുന്നു. ചിത്തേകാഗ്രത ചിത്താവതാരം, ചിത്തത്തെ അവതരിപ്പിക്കുക എന്ന് പറയുന്നു. ഇവിടെ ഉദ്ദേശിക്കുന്ന ഏകാഗ്രതയാണ്. ഏതൊരു വിഷയത്തെയാണോ നിർദ്ദേശിക്കുന്നത് ആ വിഷയത്തിൽ മനസ്സിനെ ഏകാഗ്രപ്പെടുത്തുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ആ വിഷയത്തെക്കുറിച്ചുള്ള ഏകാഗ്രമായ മനനത്തിന് വേണ്ടി, അതാണ് ഉപാസന. ഏകാഗ്രമായ മനനമാണ് ഉപാസന. അതിനു വേണ്ടിയിട്ട് പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അത് ബ്രഹ്മവിശേഷണമായി എടുക്കേണ്ട കാര്യം ഇല്ല എന്ന് വെച്ചാൽ രണ്ടും രണ്ടാണ്. ജ്ഞാനത്തിൻ്റെ പ്രകരണം വേറെ, ഉപാസനയുടെ പ്രകരണം വേറെ. അപ്പൊ ഈ രണ്ടും തമ്മിൽ വേർതിരിച്ചറിഞ്ഞില്ലെങ്കിൽ അദ്വൈതത്തിൽ വലിയ ആശയക്കുഴപ്പം വരും. അഭിജ പരസ്മ ബ്രഹ്മണി ചിത്ത അവതാരായ പരബ്രഹ്മത്തിൽ ചിത്ത ഏകാഗ്രതയ്ക്ക് വേണ്ടി ഉപായം മാത്രത്വനേതേ പരികല്പ്യന്തേ, നിങ്ങൾ ഉപായം മാത്രമായി ഇതിനെ കൽപ്പിക്കുകയാണ്. ദുഷ്ടവ്യത്വേന, ദുഷ്ടവ്യമായ ബ്രഹ്മം എന്നുള്ള നിലയ്ക്കല്ല. അപ്പൊ ദുഷ്ടവ്യമായ ബ്രഹ്മം എന്ന് പറയുമ്പോൾ എന്തായി? അത് അതിന്റെ വിശേഷത എന്താണ്? ഉപാസ്യമായ ബ്രഹ്മത്തിന്റെ വിശേഷത എന്താണ്? ആ ഒന്ന് ഉപാസ്യം എന്ന് പറയുമ്പോൾ അവിടെ ഉപാധികളുണ്ട്. ദുഷ്ടവ്യം എന്ന് പറയുമ്പം ശുദ്ധമായ ജയ ബ്രഹ്മം എന്ന് പറയുമ്പോൾ ശുദ്ധമായ ബ്രഹ്മത്തെയാണ് നിർദ്ദേശിക്കുന്നത്. അത് വേറെ എച്ച് കെട്ടലുകളൊന്നുമില്ല, കൂട്ടിക്കെട്ടലൊന്നുമില്ല. ശുദ്ധമായ തത്വത്തെ ബോധിപ്പിക്കുന്നു, ബോധിക്കുക. മറ്റതങ്ങനെ എല്ലാ വിശേഷണങ്ങളോടുകൂടി പറയുന്നു. അങ്ങനെ ഉപാസിക്കുക, അതാണ് ചിത്ത ആരോഹണം, ചിത്ത അവതാരം എന്നൊക്കെ പറയുന്നത്. മനസ്സിന് ഏകാഗ്രമാണെങ്കിൽ അവലംബങ്ങൾ ആവശ്യമാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നു. ഏമോബൈ സുദ്രാം അന്യത്ര അപ്രാപ്തി പ്രേശുരസ്വാദി. അതുകൊണ്ടും എന്താണോ പ്രേശുരസ്വാദികൾക്ക് അന്യത്ര പ്രാപ്തിയില്ല. അത് ഉപാസനയ്ക്ക് വേണ്ടി നിർദ്ദേശിച്ചിടത്തേക്ക് മാത്രം. സർവത്ര ബ്രഹ്മത്തെ പ്രിയമോദ പ്രമോദ ആനന്ദാദി വിശേഷണങ്ങളോട് ഗ്രഹിക്കണ്ട എന്നർത്ഥം. അതാണ് ഈ സുതരാം അന്യത്ര അപ്രഹത്വ പ്രിയ ശിരസ്വാദി ബ്രഹ്മധർമാൻ കൃത്വ ന്യായം മാത്രം ഇതം ആചാര്യണ പ്രദർശിതം പ്രിയ ശിരസ്വാദ്യപ്രാപ്തി. ഇവിടെ ബ്രഹ്മധർമ്മങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുന്നിടത്ത് ബ്രഹ്മധർമ്മങ്ങളല്ലാത്ത പ്രിയ ശിരസ്വാദികളെ എന്തിനു കൊണ്ടുവന്നു? ഇങ്ങനെ ഒരു സൂത്രം എന്തിനുണ്ടാക്കി? അവിടെ പറഞ്ഞു പ്രിയമേവ ശിര മോദോ ദക്ഷിണപക്ഷ പ്രമോദോ ഉത്തരപക്ഷ ആനന്ദ മാതനയാണ് പറയുന്നത്. തൈത്തിരിയ മന്ത്രത്തിൽ പറഞ്ഞ കാര്യം അതിനാണ് പ്രിയ ശിരസ്വാദി എന്ന് പറയുന്നത്. ആദി എന്ന് പറയുന്നുണ്ട്, മുത പ്രമോദ ആനന്ദങ്ങളെടുക്കുന്നു. അപ്പൊ ഇതിനെ കൃത്വാ ചിന്ത എന്ന് പറയും. അങ്ങനെ കൽപ്പിച്ചിട്ട് ചിന്തിക്കുക, ബ്രഹ്മധർമ്മമല്ലാത്തവയെ ബ്രഹ്മധർമ്മമായി തൽക്കാലം അംഗീകരിച്ചിട്ട് പിന്നെ അതിനെ കുറിച്ച് ചിന്തിച്ചിട്ട് അതങ്ങനെയല്ല എന്ന് പറയുക. കാരണം ബ്രഹ്മധർമ്മങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നിടത്ത് ബ്രഹ്മധർമ്മങ്ങളല്ലാത്ത ഒന്നിനെ കൊണ്ടുവന്ന് അതിനെ നിഷേധിക്കുക, ഇത് കൃത്വാ ചിന്ത എന്ന് പറയും. കൃത്വ എന്ന് പറഞ്ഞാൽ എന്താ ചെയ്തിട്ട്, അങ്ങനെ അല്ലാത്തതിനെ അതാക്കിയിട്ട് പറയുകയാണ്. ഇത് ബ്രഹ്മധർമ്മങ്ങളല്ല എന്ന് പറഞ്ഞാൽ എന്താ എന്റെ അർത്ഥം? കോശധർമ്മങ്ങളാണ്, ഇത് കോശധർമ്മങ്ങളാണ്. അത് ബ്രഹ്മധർമ്മങ്ങളാകാമോ? അല്ല, അതിന്റെ ആവശ്യമില്ല. അത് കോശധർമ്മങ്ങൾ തന്നെയാണ്, അതിന് പ്രയോജനമുണ്ട്, അതൊക്കെ ഉപാസനയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ പ്രിയം, മോദം, പ്രമോദം, ആനന്ദം എന്നെല്ലാം പറയുന്നത് ചിത്തവതാരത്തിന് വേണ്ടിയിട്ടാണ്, ചിത്തത്തിൻ്റെ ഏകാഗ്രതയ്ക്ക് വേണ്ടി ആരോപിത ധർമ്മങ്ങളും നിർദ്ദേശിക്കുകയാണ്. ഒന്നും വാസ്തവ ധർമ്മങ്ങളല്ല. ഇതാണ് ബ്രഹ്മധർമാഘാതം. ഏതാൻ കൃത്വ, ഇതിനെ അങ്ങനെയാക്കിയിട്ട്, ഏതിനെ? പ്രിയശിരസ്വാദികളെ അങ്ങനെ ആക്കിയിട്ട്. ന്യായമാത്രം ഇതും ആചാര്യനെ പ്രദർശിച്ചു. ഇതൊരു യുക്തി ഇവിടെ കാണിച്ചിരിക്കുകയാണ്. ആചാര്യൻ എന്ന് പറഞ്ഞാൽ ഏതാചാര്യൻ? ബാദരായണൻ. അങ്ങനെ ഒരു യുക്തി കാണിച്ചിരിക്കുകയാണ്. പ്രിയശിരസ്വാദി അപ്രാപ്തി, പ്രിയശിരസ്വാദികളൊന്നും ഇവിടെ പ്രാപിക്കുന്നില്ല എന്നുള്ള ഒന്നും ബ്രഹ്മധർമ്മങ്ങളല്ല എന്ന് വെച്ചാൽ പ്രിയശിരസ്വാദികൾ എവിടെയൊക്കെ ബ്രഹ്മം എന്ന് പറയുന്നു അവിടെയെല്ലാം പ്രിയശിരസ്വാദികളെ പരിഗണിക്കേണ്ട കാര്യമില്ല. അവിടെ വ്യക്തമായും ഞാനും ഉപാസനയും തമ്മിൽ വേർതിരിക്കുക എന്നുള്ളതാണ് ഭാഷകാരന്റെ ഉദ്ദേശം. ഇല്ലാത്ത ഒന്നിനെ കൽപ്പിച്ചു പറഞ്ഞിട്ട് അതിനെ നിഷേധിക്കുന്നു. അസമയം സത്യം എന്ന് പറഞ്ഞാൽ ജ്ഞാനം, ജ്ഞാനം എന്ന് പറഞ്ഞാൽ ആനന്ദം, സത്വം എന്ന് പറഞ്ഞാൽ ചിത്ത്, ചിത്തം എന്ന് പറഞ്ഞാൽ ആനന്ദം. ഇതെല്ലാം യോജിപ്പിക്കും. ബ്രഹ്മത്തെക്കുറിച്ച് പറയുന്നിടത്തെല്ലാം ഇതെല്ലാം സ്വീകരിക്കും. യുക്തി, ഒരു യുക്തി ഇവിടെ പ്രയോഗിച്ചു. അതിനാണ് കൃത്വാ ചിന്ത എന്ന് പറയുന്നത്. എന്താണ് അന്യായം? പ്രിയശിരസ്വാദി അപ്രാപ്തി. ജ്ഞാനാദികൾ ബ്രഹ്മവിശേഷണങ്ങളായി പ്രാപ്തമാകുന്നത് പോലെ പ്രിയശിരസ്വാദികൾ പ്രാപ്തം ആകുന്നില്ല. ഇത് കേവലം സാങ്കേതികമായി വരുന്ന ഒരു ചർച്ച. ശ്രുതിയിൽ ഓരോരോ ശാഖകളിൽ ഓരോ തരത്തിൽ ബ്രഹ്മത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നു. അതിൽ തന്നെ ബ്രഹ്മത്തിൻ്റെ വിശേഷണങ്ങളായതുകൊണ്ട് അല്ലാത്തതുകൊണ്ട് അതിനെങ്ങനെയാണ് ബ്രഹ്മത്തോട് സമന്വയിക്കുന്നത്? ഏതിനാണ് ബ്രഹ്മവിചാരത്തിൽ ആവശ്യമായി വരുന്നത്? ബ്രഹ്മ ഉപാസനയിൽ ഏതാണ് ആവശ്യമായി വരുന്നത്? ഇതെല്ലാം വേർതിരിച്ച് കാണിക്കാൻ വേണ്ടി. അങ്ങനെ വേർതിരിച്ച് കാണിക്കുന്നത് എന്താണ്? ശുദ്ധമായ ബ്രഹ്മജ്ഞാനം, എന്താണ് ബ്രഹ്മത്തിൻ്റെ വാസ്തവ സ്വരൂപം, ഇത് വ്യക്തമാക്കാൻ വേണ്ടിയിട്ട്. അതാണ് ഈ ചർച്ച കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സജന്യായോ അന്യേഷു നിശ്ചിതേഷു ബ്രഹ്മധർമ്മേഷു ഉപാസനായ ഉപദിശ്യമാനേഷു നേതവ്യ സമീപമാദിഷു സത്യകാമാദിഷുച്ച എന്നീ ഉപാസനയ്ക്ക് വേണ്ടി നിർദ്ദേശിച്ചിട്ടുള്ള ബ്രഹ്മധർമ്മങ്ങളുണ്ട്. അവിടെ അതെല്ലാം സ്വീകരിക്കാം. സജന്യായോ അന്യേഷു നിശ്ചിതേഷു ബ്രഹ്മധർമ്മേഷു ഉപാസനായ ഉപദേശ്യമാനേഷു. ഉപാസനയ്ക്ക് വേണ്ടി ഉപദേശിക്കുന്ന ബ്രഹ്മധർമ്മങ്ങളുണ്ട്. വസിഷ്ഠത്വാദി ഗുണമുള്ള ബ്രഹ്മത്തെ ഉപാസിക്കും. സമ്യക് വാമാദി ഗുണമുള്ള ബ്രഹ്മത്തെ ഉപാസിക്കുക, ഇങ്ങനെയൊക്കെ പറയുന്ന ഭാഗങ്ങളുണ്ട്. സത്യകാമമായിരിക്കുന്ന ബ്രഹ്മത്തെ ഉപാസിക്കുക, അവിടെയെല്ലാം ശരിയാണ്. അവിടെയെല്ലാം ബ്രഹ്മത്തെ അത്തരം ധർമ്മവിശേഷണങ്ങളോടുകൂടി ഉപാസിക്കാം. തേഷു ഹി സത്യപി ഉപാസ്യ ബ്രഹ്മണ ഏകത്വേ പ്രക്രമഭേദാ ഉപാസനാഭേദേ സതി അന്യോന്യധർമാണ അന്യോന്യത്ര പ്രാപ്തി. അവിടെ എന്താണ്? ഓരോരോ ധർമ്മവിശേഷങ്ങളോടുകൂടി ഉപാസിക്കുമ്പോൾ അവിടെ ഉപാസനാഭേദമുള്ളതുകൊണ്ട് തന്നെ ഒരു ധർമ്മം മറ്റൊരു സ്ഥലത്ത് വരുന്നില്ല. പലതരത്തിൽ പലതരത്തിലുള്ള ഇതെല്ലാം പറയുന്നത് വേദശാഖകൾക്കനുസരിച്ചിട്ടാണ്. ഓരോ സ്ഥലത്തും ഉപാസനാഭേദമുണ്ട്, പലതരത്തിലുള്ള ഉപാസനമുണ്ട്. അപ്പോൾ അവിടെ ധർമ്മങ്ങളും വേറെ വേറെയാണ്. ബ്രഹ്മധർമ്മങ്ങളെന്ന് പറയുമ്പോൾ എല്ലായിടത്തും ഗ്രഹിക്കാം. ഉപാസനയ്ക്ക് വേണ്ടിയുള്ള ധർമ്മങ്ങൾ അങ്ങനെയല്ലെന്നാ പറയുന്നു. തേഷു ഹി സത്യ ഉപാസ്യ ബ്രഹ്മണേകത്തെ, അവിടെ ഉപാസ്യമായ ബ്രഹ്മം ഏകമാണ്. എന്നാലും പ്രക്രമഭേദ, ഓരോ ഉപാസനകളിലും ഭേദമുണ്ട്. ഉപാസന വേറെ വേറെയാണ്. ഉപാസനാഭേദേ സതി, ഉപാസനാഭേദമുള്ളതുകൊണ്ട് അന്യോന്യധർമാണ അന്യോന്യത്ര പ്രാപ്തി. ഒരു സ്ഥലത്ത് ഒരു ശാഖയിൽ പറഞ്ഞിരിക്കുന്ന ധർമ്മങ്ങൾക്ക് വേറൊരു ശാഖയിൽ പ്രാപ്തിയില്ല. ഓരോ സ്ഥലത്തും എങ്ങനെ ബ്രഹ്മത്തെ ഉപാസിക്കാൻ നിർദ്ദേശിച്ചിരിക്കുന്നു ആ രീതിയിൽ ഉപാസിക്കുക. അത് ബ്രഹ്മത്തെ ഉപാസിക്കുന്നതിന് വേണ്ടിയിട്ട് ചില ഗുണങ്ങളെ നിർദ്ദേശിച്ചാണ്. നമ്മളത് മുമ്പ് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. വസിഷ്ഠമാണ് ബ്രഹ്മം, സമിതിഭാമത്വമാണ്. ഇങ്ങനെയുള്ള ധർമ്മങ്ങളോടുകൂടി ഉപാസിക്കണം എന്ന് മുമ്പ് വിശദമായി ചർച്ച ചെയ്തതാണ്. അപ്പോൾ അത് ബ്രഹ്മം ഭജനീയമാണ് എന്ന് ഉപാസിക്കുക. മനസ്സ് ഏകാഗ്രപ്പെടുത്തേണ്ടത് ബ്രഹ്മത്തിലാണ് എന്നുള്ള തരത്തിൽ ഉപാസിക്കുക. അത് ശോഭനീയമാണ് എന്നുള്ള തരത്തിൽ അത് ഉപാസിക്കുക. ഇത്തരത്തിലുള്ളതിനെ വ്യാഖ്യാനിച്ചു. യഥാച ദൗ നാരു ഏകം നൃപതി ഉപാസാതേ ഛത്രേണ ഏക ചാമരേണ അന്യ തത്രോപാസ്യേകത്വ ഉപാസനാഭേദോ ധർമ്മം വ്യവസ്ഥാജ ഭവതി എവം ഇഹാപീതി. ഒരു രാജാവിന് രണ്ട് പരിചാരികമാർ, ഒരാളുടെ കയ്യിൽ ഛത്രം, വേറൊരാളുടെ കയ്യിൽ ചാമരം. അവര് സേവ ചെയ്യുകയാണ്. രണ്ടുപേരുടെയും ധർമ്മങ്ങളിൽ വ്യത്യാസമുണ്ടെന്ന് വെച്ചാൽ അവര് ധരിച്ചിരിക്കുന്ന വസ്തുക്കളിൽ വ്യത്യാസമുണ്ട്, അവരുടെ പ്രവൃത്തിയിലും വ്യത്യാസമുണ്ട്. പക്ഷെ അവരുപാസിക്കുന്ന ഒന്നിനെയാണ്. അതുപോലെ ബ്രഹ്മം ഉപാസ്യമാണ്, അത് ഏകമാണെങ്കിലും ഉപാസനാഭേദമുണ്ട്. ഉപാസനയ്ക്ക് വേണ്ടി നിർദ്ദേശിക്കുന്ന ധർമ്മങ്ങളിലും ഭേദമുണ്ട്. ശാഖകൾക്കനുസരിച്ച് ഭേദം വരും. യഥാചദ്വേ നാര്യു ഏകം നൃപതി ഉപാസാതേ, രണ്ട് സ്ത്രീകൾ ഒരു രാജാവിനെ ഉപാസിക്കുന്നു, സേവിക്കുന്നു. ഛത്രേണേക ചാമരേൺ അന്യ, ഒരാളുടെ കയ്യിൽ ഛത്രം, വേറൊരാളുടെ കയ്യിൽ ചാമരം. തത്ര ഉപാസ്യേകത്വേപി ഉപാസനാഭേദോ. ഛത്രം എന്ന് പറയുന്നത് എന്താ സാധനം? ചാമരം എന്ന് പറയുന്നത് രണ്ട് ധർമ്മങ്ങളാണ് രണ്ടുപേരുടെയും. ഉപാസന ഇപ്പൊ രണ്ടു തരത്തിലായി. തത്ര ഉപാസ്യേകത്വേ, അപ്പൊ ഈ ഉപാസ്യമായ രാജാവ് ഒരാളാണ്. ഉപാസനാഭേദോ, ഉപാസനാഭേദമുണ്ട്, രണ്ടു രണ്ടു തരത്തിലാണ് സേവിക്കുന്നത്. ധർമ്മ വ്യവസ്ഥ, രണ്ടുപേരുടെയും ധർമ്മങ്ങൾക്കും വ്യവസ്ഥയുണ്ട്. എന്നുവെച്ചാൽ ഛത്രം പിടിച്ചിരിക്കുന്നയാള് ചാമ്പരം കൊണ്ട് വീശുന്ന പോലെ വീശിക്കഴിഞ്ഞാൽ പ്രശ്നം അവിടെ ഗുരുതരമാണ്, ചെയ്യാൻ പാടില്ല. പിന്നെ ചാമരം പിടിക്കുന്ന ആള് ഛത്രത്തിന്റെ സ്ഥാനത്ത് പിടിച്ചു കൊടുത്താൽ അത് ശരിയാവും. അപ്പൊ പ്രവൃത്തിയിലും ധർമ്മത്തിനും ഭേദമാണ്. ഇതുപോലെ ഓരോ സ്ഥാനങ്ങളിലും വിഭിന്ന ഉപാസനകളെ കുറിച്ച് നിർദ്ദേശിച്ചിട്ടുണ്ട് ഐഹാവി. അതുപോലെ അവിടെ എല്ലാം ധർമ്മ വ്യവസ്ഥയിൽ ഭേദമുണ്ട്, പ്രവൃത്തിയിൽ ഭേദമുണ്ട്, അവിടെ അതൊക്കെ ശരിയാണ്. പക്ഷെ ജ്ഞേയമായ ബ്രഹ്മധർമ്മങ്ങളെ കുറിച്ച് പറയുന്നിടത്ത് അങ്ങനെയല്ല. അത് വികല്പങ്ങളെ നിവർത്തിക്കുന്നതിന് തത്വഗ്രഹണം ആവശ്യമുള്ളതുകൊണ്ട് തത്വഗ്രഹണത്തിന് വേണ്ടി എല്ലാ ധർമ്മങ്ങളെയും എല്ലാ സ്ഥലത്തും ഗ്രഹിക്കാം. ഉപചിത്ത അപചിത ഗുണത്വം ഹി സതി ഭേദവ്യവഹാരേ സഗുണേ ബ്രഹ്മണി ബോധേന നിർഗുണേ പരസ്മി ബ്രഹ്മണി. ഉപചിത്ത അപചിത ഗുണത്വം പ്രതിക്ഷയങ്ങളോടുകൂടിയിരിക്കുന്ന ഈ നാനാഗുണങ്ങൾ ഭേദവ്യവഹാരെ സഗുണേ ബ്രഹ്മണി, സഗുണ ബ്രഹ്മത്തിൽ ഭേദവ്യവഹാര വിഷയമായിരിക്കുന്ന സഗുണ ബ്രഹ്മത്തിൽ യുക്തമാണ് ന നിർഗുണേ പരസ്മി ബ്രഹ്മണി. ജ്ഞേയമായ നിർഗുണ ബ്രഹ്മത്തിൽ അതൊന്ന് ശരിയാകും. അവിടെയും എന്താണ് ഉപാസ്യം, എന്താണ് ജ്ഞേയം എന്ന് വേർതിരിച്ച് കാണിച്ചു തരികയാണ്. അത്വന സത്യകാമത്വാദീനാം ധർമാണാം കൊച്ചു ശ്രുതാണ് സർവത്വ പ്രാപ്തി. ഉണ്ട് സത്യകാമത്വാദി ധർമ്മങ്ങൾ ചില സ്ഥലത്തുണ്ട്, അതെല്ലായിടത്തും വരത്തില്ല. അത് ഏത് എവിടെ പറഞ്ഞിരിക്കുന്നോ ആ രീതിയിൽ ഉപാസിക്കുന്നു ഓരോ സ്ഥലത്തും. ഛന്ദോഗ്യത്തിൽ ഒരു തരത്തിൽ പറയുന്നുണ്ട്, ബൃഹദാരണ്യത്തിൽ വേറെ തരത്തിൽ പറയുന്നുണ്ട്. ആ പറയുന്നതിനനുസരിച്ച് ഉപാസിക്കുക. ഉപാസനകൾ നാനാതരത്തിലുണ്ട്. ആ വ്യവസ്ഥിതികൾക്കനുസരിച്ചിട്ടാണ് നാനാതരത്തിലുള്ള ഉപാസനാ പദ്ധതികൾ ശ്രുതിയിൽ തന്നെ നിർദ്ദേശിക്കുന്നു. ശ്രുതിയാണ് ഏറ്റവും പ്രാചീനമായ ആധ്യാത്മിക സാഹിത്യം. അക്കാര്യത്തിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് അതിനെ തുടർന്നു വന്ന പൗരാണിക സാഹിത്യം, മന്ത്രതന്ത്ര സാഹിത്യം, ഇതെല്ലാം ഇത്തരം ഈ നാനാതരത്തിലുള്ള ഉപാസനാ ഭേദങ്ങൾ വരുന്നത് അത് ആദ്യം ശ്രുതിയിൽ തന്നെ വന്നതുകൊണ്ടാണ്, അതിനെ പിന്തുടർന്ന് വന്നതാണ്. ആ ഭേദത്തെ പിന്നീടും കാലക്രമേണ ഓരോരുത്തർ അതിനെ പരിഷ്കരിച്ച് പല തരത്തിൽ മാറ്റി. അതാണ് ആധുനികമായി ഇന്നും മാറ്റിക്കൊണ്ടേയിരിക്കുന്നു. ഓരോരുത്തരും അതിനോട് പലതും കൂട്ടിച്ചേർക്കുന്നു, പലതും മാറ്റുന്നു. ഉപാസനാ സമ്പ്രദായങ്ങൾ സംഭവിക്കുന്നു. ഇതരേതു അർത്ഥസാമാന്യാത്, ഇതരേതു ആനന്ദാദിയോ ധർമ്മ ബ്രഹ്മസ്വരൂപ പ്രതിപാദന ഏ ഉച്യമാന അർത്ഥസാമാന്യ പ്രതിപാദ്യസ്യ ബ്രഹ്മണോ ധർമ്മിണ ഏകത്വ സർവത്ര സർവേ സർവത്ര പ്രതീയേരൻ ഇതി വൈഷമ്യം പ്രതിപത്തി മാത്ര പ്രയോജനാഹി തേ ഇതി. ഇത്രേതു ആനന്ദാദയോ ധർമാഹ. ഇനി ഒന്നാമത്തെ സൂത്രത്തിൽ പറഞ്ഞ വിഷയത്തിലേക്ക് വരുന്നു. നിത്യം ജ്ഞാനമനന്തം സച്ചിദാനന്ദം ഇങ്ങനെയെല്ലാം പറയുമ്പോഴോ ബ്രഹ്മസ്വരൂപ പ്രതിപാദന ഏവ ഉച്യമാണ്. അത് ബ്രഹ്മസ്വരൂപത്തെ, ബ്രഹ്മസ്വരൂപം എന്ന് പറയുമ്പോൾ ബ്രഹ്മത്തിൻ്റെ വാസ്തവ സ്വരൂപത്തെ, പരമാർത്ഥ സ്വരൂപത്തെ പ്രതിപാദനം ചെയ്യുന്നതിന് വേണ്ടി പറഞ്ഞതാണ്. അർത്ഥസാമാന്യാ പ്രതിപാദ്യസ്യ ബ്രഹ്മണോ ധർമ്മിണ ഏകത്വാദ്. അവിടെ എന്താണ് മുമ്പ് പറഞ്ഞു, ഉപാസനയെ സംബന്ധിച്ചിടത്തോളം അവിടെ ധർമ്മം വ്യവസ്ഥയിൽ ക്രിയയിലൊക്കെ ഭേദമുണ്ട്. ഇവിടെ അങ്ങനെയല്ല, എല്ലാം ഒരേ ഒരു അർത്ഥത്തെ തന്നെയാണ് ബോധിപ്പിക്കുന്നത്. അർത്ഥസാമാന്യമുണ്ട്, നിർഗുണമായിരിക്കുന്ന പരമാർത്ഥമായ തത്വത്തെ തന്നെയാണ് ബോധിപ്പിക്കുന്നത് ഇവിടെ. പ്രതിപാദ്യസ്യ ബ്രഹ്മണ ധർമ്മണേകത്വം, അതവിടെ പ്രതിപാദ്യമായിരിക്കുന്ന ധർമ്മിയായിരിക്കുന്ന ബ്രഹ്മം ഏകമാണ്. അത് സർവ സർവേ സർവത്ര പ്രതീയേരൻ. അതുകൊണ്ട് സത്യജ്ഞാനാദികൾ പറയാത്തടത്തും വേദത്തിൽ പറഞ്ഞിടത്തും എല്ലാം അതിൻ്റെ പ്രാപ്തി ഒരുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ, ബ്രഹ്മത്തിൻ്റെ വാസ്തവജ്ഞാനം ആണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഈ ശബ്ദങ്ങളെ ഏകമായ അർത്ഥത്തെ ഗ്രഹിപ്പിക്കുന്നതായി മനസ്സിലാക്കണം. അല്ല, ബ്രഹ്മത്തിൻ്റെ സ്വാഭാവികമായ ജ്ഞാനമാണ് വേണ്ടതെങ്കിൽ ഇത് നാനാർത്ഥങ്ങളെ ബോധിപ്പിക്കുന്നതായി മനസ്സിലാക്കണം. അതുകൊണ്ട് ദോഷമൊന്നുമില്ല, അത് ഉപാസനയ്ക്ക് അത് ഉപകരിക്കും. അതുകൊണ്ട് എന്താ പ്രയോജനം? ഉപാസനാ പ്രകരണത്തിൽ നിർദ്ദേശിച്ചിട്ടുള്ള പ്രയോജനങ്ങളുണ്ടാവും. ബ്രഹ്മോപാസനയ്ക്ക് പ്രയോജനങ്ങളുണ്ട്. ഐഹികവും പാരത്രികവുമായ പ്രയോജനമുണ്ട് അതിന്. അതിനുവേണ്ടി ഉപാസിക്കുന്നു. അത് ക്രമമുക്തി വരെ അതുകൊണ്ട് സാധിക്കാം എന്ന് പറയുന്നു. സ്വയം തത്വജ്ഞാനമാണെങ്കിലോ അത് സദ്യോമുക്തി കൊടുക്കുന്നു. പ്രതിപാദ്യസ്യ ബ്രഹ്മണോ ധർമ്മണേകത്വ സർവേ സർവത്ര പ്രതീയേരൻ. സർവേ സർവത്ര പ്രതീയേരൻ, സർവത്ര എല്ലാ ധർമ്മങ്ങളെയും, സർവേ എന്ന് വെച്ചാൽ സർവേ ധർമ്മ എല്ലാ ധർമ്മങ്ങളും, സർവത്ര എന്ന് വെച്ചാൽ എല്ലാ വേദശാഖകളെല്ലാം പ്രതീതമാകുന്നു. ഇതി വൈഷമ്യം, ഉപാസന ധർമ്മങ്ങളിൽ നിന്ന് വിഭിന്നമാണ്. വൈഷമ്യം വിരോധമുണ്ട്, ഭിന്നമാണ് എന്നർത്ഥം. പ്രതിപത്തി മാത്ര പ്രയോജനമായി തേ പറയുന്നു. ഈ പറയുന്ന ബ്രഹ്മധർമ്മങ്ങൾ അതിന് ഒരു പ്രയോജനമുള്ള ഒന്നാണ്. പ്രതിപത്തി ജ്ഞാനം, എന്തിൻ്റെ ജ്ഞാനം? വാസ്തവധർമ്മ വാസ്തവ ജ്ഞാനം, ബ്രഹ്മത്തിൻ്റെ സ്വരൂപജ്ഞാനം. അത് മാത്രമേ ഉള്ളൂ അതിന് പ്രയോജനം. എന്ന് വെച്ചാൽ അതിൻ്റെ പ്രയോജനം മുക്തി മാത്രമാണ്. ഉപാസനകളുടെ പ്രയോജനം അതല്ല, പലതരത്തിലുള്ള ഫലങ്ങളാണ്. അതുകൊണ്ട് നമ്മൾ പറഞ്ഞ പ്രതിപത്തി മാത്ര പ്രയോജനം, ഇവിടെ കേവലം ജ്ഞാനമാണ് പ്രയോജനം. ജ്ഞാനമെന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും മുക്തിയാണ് പ്രയോജനം എന്ന് പറഞ്ഞു. ഉപാസനയുടെ ഫലം അതല്ല. അതുകൊണ്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. ഒന്ന്, ഉപാസനയ്ക്ക് വേണ്ടി നിർദ്ദേശിച്ചിട്ടുള്ള ഭാഗങ്ങൾ അത് അതിനുവേണ്ടി ഗ്രഹിക്കുക. തത്വത്തെ ഗ്രഹിക്കുന്നതിന് വേണ്ടി പറഞ്ഞിട്ടുള്ള ഭാഗങ്ങൾ അതങ്ങനെ ഗ്രഹിക്കുക. തത്വജ്ഞാനത്തിന് ഏക സ്വഭാവമാണ്, അന്ന് തത്വ ഏക സ്വരൂപമാണ്. അതുകൊണ്ട് അത് പലതരത്തിലല്ല, ഏകരൂപത്തിലാണ്. പക്ഷേ ആ ഏകരൂപത്തിലുള്ള തത്വബോധം നാനാതരത്തിലുള്ള വികല്പങ്ങളെ ബാധിക്കുന്നു. അപ്പോൾ വികല്പങ്ങൾ നാനാതരത്തിലായതുകൊണ്ട് ഭ്രാന്തിജ്ഞാനം, ആ തത്വജ്ഞാനത്തിന് വേണ്ടി പല ധർമ്മങ്ങളെ നിർദ്ദേശിച്ചിരിക്കുന്നു. സത്യജ്ഞാനം, അനന്തം തുടങ്ങിയ പല ധർമ്മങ്ങളെ നിർദ്ദേശിച്ചിരിക്കുന്നു. പക്ഷെ അതെല്ലാം ശുദ്ധമായ ബ്രഹ്മത്തിന്റെ വിശേഷണങ്ങളാണ്, നിർധർമ്മകമായിരിക്കുന്ന ബ്രഹ്മത്തിന്റെ വിശേഷണങ്ങൾ. അത് അതിലൂടെ ബ്രഹ്മം ജ്ഞേയം മാത്രമാണ്, ഉപാസ്യമല്ല. അതിലൂടെ ബ്രഹ്മത്തെ അറിയുക എന്നുള്ളതാണ്. ധർമ്മങ്ങൾ കൂടാതെ നിർദ്ദേശിച്ചാൽ എന്താ, ഇത്തരം ധർമ്മങ്ങളൊന്നും പറയണ്ട. അല്ലാതെ ബ്രഹ്മത്തെ നിർദ്ദേശിച്ചാലോ? ആ, അപ്പോ ഇതിനകം തന്നെ വിപരീത ബുദ്ധിയുണ്ട്. ആ വിപരീത ബുദ്ധിയെ നിവർത്തിപ്പിക്കണമെങ്കിൽ ഇത്തരം ധർമ്മങ്ങൾ ഇവിടെ നിർദ്ദേശിച്ചാലേ സാധ്യമാകും. കാരണം ഇത് ബോധം, അത് വേണ്ടേ. ബ്രഹ്മം നിർഗുണമാണ്, നിരാകാരമാണ്, അത് വസ്തുതത്വമാണ്. വസ്തുതത്വം അങ്ങനെ ആയിരിക്കുന്നു. അതുകൊണ്ട് തനിക്കെന്താ പ്രയോജനം? താൻ ബ്രഹ്മസ്വരൂപമായിരുന്നിട്ട് തനിക്കെന്താ പ്രയോജനം? അവിടെ മുക്തി, തന്റെ മുക്തി എന്ന് പറയുമ്പോൾ അതിന് സമ്യജ്ഞാനം കൂടിയേ തീരും. ആ സമ്യജ്ഞാനം എന്ന് പറയുന്നത് മിഥ്യാജ്ഞാനത്തെ ബാധിക്കുന്നതായിരിക്കും. മിഥ്യാജ്ഞാനം പലതരത്തിൽ വരുന്നു. അപ്പോൾ ആ മിഥ്യാജ്ഞാനങ്ങളെ പൂർണ്ണമായും ബാധിക്കത്തക്ക തരത്തിൽ സമ്യജ്ഞാനത്തെ ഉപദേശിക്കുമ്പോൾ ആ മിഥ്യാജ്ഞാനങ്ങൾക്കനുസരിച്ച് അതിനെ ബാധിക്കത്തക്ക രീതിയിൽ സമ്യജ്ഞാനത്തെ ഉപദേശിക്കാൻ വേണ്ടി നാനാധർമ്മങ്ങളെ ബ്രഹ്മവിശേഷണമായി പറഞ്ഞു. ഉദാഹരണം, താൻ ജഡമാണ് എന്നുള്ള ബോധം അതിനെ ബാധിക്കുന്നതിന് വേണ്ടി, താൻ ചിത്താണ്, താൻ ദുഃഖിയാണ് എന്നുള്ള ബോധത്തെ ബാധിക്കുന്നതിന് വേണ്ടി, ആനന്ദസ്വരൂപമാണ്, താൻ മരിക്കുന്നവനാണ് എന്നുള്ള ബോധത്തെ ബാധിക്കുന്നതിന് വേണ്ടി, ഞാൻ നിത്യനാണ്, ഇത്തരത്തിൽ നിർദ്ദേശിക്കുന്നു. ഇതാണ് ജ്ഞാനത്തിൻ്റെ വിശദീകരണം. മറിച്ച് ഉപാസന അങ്ങനെയല്ല. അവിടെ പലതരത്തിലുള്ള ഉപാസനാ രീതികൾ, അതിന് പലതരത്തിലുള്ള ഫലം. ഉപാസന ഒന്നാകത്തില്ല, ജ്ഞാനം ഏകമാണ്. ഉപാസന മാർഗങ്ങൾ പലതാണ്, ജ്ഞാനത്തിൻ്റെ മാർഗം എന്ന് പറയുന്നത് പലതല്ല, ഏകമാണ്. ഉപാസന ഫലം പലതാണ്, ജ്ഞാനത്തിൻ്റെ ഫലം ഏകമാണ്. ആ വ്യത്യാസങ്ങളെല്ലാം കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഭാഷകാരൻ ഇതിവിടെ ചർച്ച ചെയ്തത്.